വാരണാർത്ഥാനീപ്സിത ദേവേഭ്യോ ഗാം വാരയതി. നമ്മുടെ യവം എന്ന് പറയുന്നത് എന്തായി? ഈപ്സിതമായി. പിന്നെ അതുകൊണ്ട് എന്ത് വന്നു? അപ്പം വാരണാർത്ഥമായ ധാതു ഏതാണ് അവിടെ? വാരയതി. അത് പ്രയോഗിച്ചപ്പോ ഈപ്സിതമായ അർത്ഥമായി യവം. എന്തുകൊണ്ട് യവം ഈപ്സിതമായി? വരണം ചെയ്യുന്നവൻ്റെതാണ് യവം. അപ്പൊ അതില് എന്തു വന്നു? അപാദാന സഞ്ജ വന്നു, പഞ്ചമി വന്നു, ഗോശബ്ദത്തിന് അനീപ്സിതം, അത് ഉപേക്ഷ്യമായി. അതുകൊണ്ട് അതില് കർമ്മസഞ്ജമെന്നു ദ്വിതീയമെന്നു. ഇവിടെ ഈ ഉദാഹരണത്തിൽ യവം എന്ന് പറയുന്നത് തന്റെ വർണ്ണം ചെയ്യുന്നവന്റെ സ്വന്തവും, ഗോ എന്ന് പറയുന്നത് അന്യന്റെയുമാണ്. നേരെ മറിച്ചായാലോ, യവം അന്യന്റേത്, ഗോ തന്റേത്. അങ്ങനെ വരുമ്പോ അവിടെ യവം എന്ന് പറയുന്നത് എന്താവും? ആകത്തില്ല. എന്തുകൊണ്ട്? വാരണത്തിന്റെ വിഷയമാണ് യവം. അത് വാരണം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്ത് പറ്റും? തന്റെ ഗോവിന് പ്രശ്നം വരും. അതിനെ പിടിച്ചു കെട്ടി വെച്ച് അടിക്കും. അന്യൻ അന്യന്റെ വയപാടത്ത് ചെന്ന് അവന്റെ യവം ഭക്ഷിച്ചു കഴിഞ്ഞാൽ തന്റെ ഗോവിന് തല്ലുകിട്ടും. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് യവം ഈപ്സിതമാണ്. എങ്ങനെ? വാരണ വിഷയമായിട്ട്. അപ്പോ വാരണാർത്ഥാനാം ഈപ്സിത പ്രകാരം യവത്തിന് അപാദാന സഞ്ജ വരും, അവിടെ പഞ്ചമിയും വരും. പിന്നെ ഗോ തന്റേതാണെങ്കിലോ എന്താവും? ഗോ തന്റത്. ഗോ ഈപ്സിത തമമാവും. കാരണം തന്റെ പശുവിന്റെ രക്ഷയാണ് തനിക്ക് ഏറ്റവും പ്രധാനം. പക്ഷെ തന്റെ പശു രക്ഷപ്പെടണമെങ്കിൽ യവത്തിൽ നിന്ന് മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് അതും ഈപ്സിതമാണ്. അപ്പൊ മരണത്തിന്റെ വിഷയമായിട്ട് യവം ഈപ്സിതമാണെങ്കിൽ വർണ്ണത്തിന്റെ ആശ്രയമായിട്ട് ഗോ ഈപ്സിത തമമാണ്. ഗോ എന്ന് പറയുന്നത് ഈപ്സിത തമമാണ്. അത് മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ പോവും, കോർട്ടിൽ പോവും, കേസാകും, ഒരുപാട് പ്രശ്നങ്ങളാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗോ ശബ്ദത്തിന് എങ്ങനെയാണ് കർമ്മസഞ്ജ വരുന്നത്? കർത്തുരീസവും കർമ്മ. നേരത്തെ കർമ്മസഞ്ജ വന്ന എങ്ങനെ? അതാണ് വ്യത്യാസം. ആ രൂപത്തിനൊന്നും വ്യത്യാസമില്ല. ഗോ തന്റേതായാലും ശരി, അന്യന്റേതായാലും ശരി, യവം തന്റേതായാലും ശരി, അന്യന്റേതായാലും ശരി. പക്ഷെ വ്യത്യാസം വരുന്നത് എന്താണ്? ഗോവിന് കർമ്മസഞ്ജ വരുന്നിടത്ത് വ്യത്യാസം. ഗോ തന്റേതാണെങ്കിൽ കർത്തുരീപ്സം കർമ്മ, ഗോ അന്യന്റേതാണെങ്കിൽ തഥായുക്തം അനീപ്സം. ഈ വ്യത്യാസമേ ഉള്ളൂ, ബാക്കി വ്യത്യാസമൊന്നുമില്ല. എങ്ങനെ? രണ്ടും തന്റെ ആയിക്കോട്ടെ. എന്താണ്? ഗോവും തന്റേതാണ്, യവവും തന്നെ ആണെങ്കിൽ വിചാരിക്കും. കുറച്ച് തിന്നോട്ടൊന്നും വിചാരിക്കും. എന്താ പശു നന്നാവും, കുറച്ച് യവൻ പശു നിന്നോട്ടെ, രണ്ടിനോടും ഇഷ്ടമാണ്. കുറച്ച് യവൻ തിന്നാ പശുവിന് പാൽ കൂടുതൽ കിട്ടും, രണ്ടും ഇഷ്ടമാണ്. ബാക്കിയുണ്ട് അവിടെ എങ്ങനെ? ആ വാരണം സംഭവിക്കണം. അല്ല, കൂടുതൽ തിന്നണ്ടെന്ന് വിചാരിച്ച് വാരണം സംഭവിക്കുകയാണെങ്കിൽ യവേഭ്യോ ഗാം വാരേരി, ഇതുപോലെ തന്നെ വരും. വാരണം സംഭവിക്കുകയാണെങ്കിൽ യവത്തിൽ എന്തു വരും? വാരണാർത്ഥാനം ഈപ്സിത. അപ്പൊ അതാണ് ഈപ്സിത തമമല്ലേ അവിടെ, തൻ്റെ അല്ലേ? അപ്പോ കർത്തരീസും കർമ്മ കർമ്മ അഗ്നേർ മാണവകം വാരേരി. പയ്യൻ തീ പിടിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? പിടിച്ചു മാറ്റും. മറ്റൊരു ഉദാഹരണമാണ് അഗ്നേർ മാണവകം വാരേരി. അവിടെ അഗ്നി എന്ന് പറയുന്നത് ഈപ്സിതമാകുന്ന എങ്ങനെ? അഗ്നി എന്ന് പറയുന്നത് പയ്യൻ ഈപ്സിതമാണ്. പയ്യൻ എന്താണ്? വളരെ ഈപ്സിതമായിരിക്കണത്. വരണം ചെയ്യുന്നവൻ ഈപ്സിതമല്ലെങ്കിലും കർമ്മത്തിന് പയ്യനെ സംബന്ധിച്ചിടത്തോളം ഈപ്സിതമാണ് അഗ്നി. കാരണം അത് വാസ്തവത്തിൽ അവന് ഈപ്സിതമല്ല, പക്ഷെ അത് ഈപ്സിതത്വ ഭ്രാന്തി. പയ്യൻ കരുതുന്നത് ഇതെന്തോ തിന്നാൻ പറ്റിയ സാധനമാണെന്ന് വിചാരിച്ചാണ് അവൻ അത് പിടിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ എന്തുവരും? പയ്യനെ സംബന്ധിച്ചിടത്തോളം ഈപ്സിതത്വ ഭ്രാന്തിയാണ്. പക്ഷേ വാരണം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ഈപ്സിത വിഷയമാണ്. കാരണം അതിൽ നിന്ന് വാരണം ചെയ്തേ പറ്റൂല്ലെങ്കിൽ പയ്യൻ പൊള്ളിപ്പോകും. അപ്പോൾ വാരണം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് ഈപ്സിതമാണ്, പയ്യനെ സംബന്ധിച്ചിടത്തോളം ഈപ്സിത തമമാണ്. അപ്പം നമുക്ക് വാരണം ചെയ്യുന്ന ആളിനെ എടുത്താൽ മതി, അയാളെ സംബന്ധിച്ചിടത്തോളം അത് വാരണാർത്ഥ വിഷയമായതുകൊണ്ട് ഈപ്സിതമായി. അപ്പോൾ അവിടെ എന്തുവരും? വർണ്ണാർത്ഥാന അപാദന സഞ്ജ വന്നു. ഇനി പയ്യനാണെങ്കിലോ മാണവകൻ, വർണ്ണം ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്സിത തമമാണ്. കാരണം അല്ലെങ്കിൽ പൊള്ളിപ്പോവും, പയ്യൻ പൊള്ളിപ്പോവും. അതുകൊണ്ട് ഇപ്സിത തമമായി. അവിടെ എന്തു വരുന്നു? കർത്തരീസമം കർമ്മ. പയ്യന്മാരെല്ലാം പൊതുവെ വിളിക്കുന്ന പേരാണ് ബാലകൻ എന്ന് പറയില്ലേ, അതേ അർത്ഥത്തിൽ പറയുന്നതാണ് ബാലകൻ എന്നർത്ഥം. മാണകവൻ എന്ന് വെച്ചാൽ എന്റെ അർത്ഥം ബാലൻ. അപ്പൊ അതും ഒരു ഉദാഹരണമാണ്. അതൊക്കെ വ്യാഖ്യാനത്തിലുണ്ട്, വ്യാഖ്യാനത്തിൽ നോക്കിയാൽ കിട്ടും. അഗ്നേർ മാണവകം വാരേരി, അതിന്റെയൊക്കെ വിശദമായ വ്യാഖ്യാനം. അതുപോലെ ഉണ്ട്. അതായത് വാരണം ചെയ്യുക എന്നുള്ള അർത്ഥത്തില് ഭാഷ്യത്തിൽ പ്രയോഗിച്ച കാശികയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണം വേറെയാണ്. വാരേതി എന്നുള്ളതല്ല, അഭിദിച്ഛതി എന്നോ അങ്ങനെ എന്തോ ഒരു രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാരേതി എന്ന് പറയുന്ന കാശികയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ധാന്യദാതുവിന്റെ രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അതിന്റെ വ്യുത്പത്തി അർത്ഥം എടുക്കുകയാണെങ്കിൽ വാരണം ചെയ്യുന്നത് അതിന്റെ മുമ്പിലുള്ളതിനെയൊക്കെ വാരണം ചെയ്തല്ലേ സഞ്ചരിക്കുന്നു അർത്ഥത്തിലായിരിക്കും. രൂഢശബ്ദമാകാം അങ്ങനെ പറയാം. അത് സഞ്ചരിക്കുമ്പോൾ എല്ലാം ചവിട്ടി ഓടിച്ച് നശിപ്പിച്ചല്ലേ പോകുന്നു. അങ്ങനെ എന്താണ് അവിടെ എന്താണ് ക്ഷേത്രം എന്ന് പറയുന്നത്? വാരേതി ധാതു പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? വാരണാർത്ഥത്തിന്റെ കർമ്മമല്ല ക്ഷേത്രം എന്ന്. ക്ഷേത്രത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്നാണ്, വയലിൽ. അപ്പൊ അവിടെ എന്താണ്? വർണ്ണാർത്ഥ ധാതുവിന്റെ പ്രയോഗത്തിൽ ഈപ്സിതമായതല്ല ക്ഷേത്രം. അതുകൊണ്ട് അവിടെ അപാദാന സംജ്ഞ ഒന്നുമില്ലോ. അടുത്തേതാണ് അന്തർധൗ യേന അദർശനം ഇച്ഛതി. എന്റെ ഉദാഹരണം ആദ്യം നോക്കണം. എന്താണ് മാതുഹു നിലീയതേ കൃഷ്ണ? ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ അമ്മയിൽ നിന്നും ഒളിക്കാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ ആഗ്രഹിക്കുന്നു? മറഞ്ഞിരുന്നിട്ട് വീടിൻ്റെ മൂലയ്ക്കോ അല്ലെങ്കിൽ ഭിത്തിയുടെ മറവിലോ ഇരുന്നിട്ട് ഒളിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്തു പിടിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. ഉലൂകല ബന്ധനം അതൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പോയി എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളിടത്താണ് അത് പ്രയോഗിക്കുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ സൂത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ്? കൃഷ്ണൻ. ആരിൽ നിന്നാണ് ഒളിച്ചിരിക്കുന്നത്? അപ്പോൾ അവിടെ എന്തു ചെയ്തു? മാതാവിൽ പഞ്ചമിയൊന്നും മാതുഹൊന്നും. ഇനി സൂത്രത്തിൻ്റെ അർത്ഥം നോക്കണം. വ്യവധാനേ സതി. ഈ വ്യവധാനം എന്ന് പറയുന്നത് അന്തർധൗ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. അന്തർധിയുടെ സപ്തമിയാണ് അന്തർധൗ. വ്യവധാനം ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒളിക്കുന്നതിന്, കൃഷ്ണന് ഒളിക്കുന്നതിന് വേണ്ടി ഒരു മറ ആവശ്യമാണ്. എന്നിട്ട് എങ്ങനെ പിന്നിൽ പോയി ഒളിക്കുകയാണ്. അത് വേണം. എന്നാലേ ഇവിടെ അപാദനസഞ്ജ വരത്തുള്ളൂ. അപ്പൊ അന്തർധാനം ഇച്ഛിക്കുന്ന ആരാണ്? കൃഷ്ണൻ. യത് കർത്തൃകസ്യ ആത്മനോ ദർശനസ്യ അഭാവം ഇച്ഛതി. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ആത്മനഹ ദർശനം. ആത്മനെന്ന് പറയുന്ന ഏത് വിഭക്തി? ഷഷ്ഠി. ഉറപ്പാണ്? ഉറപ്പാണ്? ആണോ? ദർശനം, ദർശിക്കുന്നു, കാണുന്നു. അദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാതിരിക്കുക. ഈ ആത്മ അല്ലെങ്കിൽ താൻ എന്ന് പറയുന്നത് ദർശനത്തെ സംബന്ധിച്ച് എന്താണ്? കർമ്മം. അപ്പൊ എന്തുവരും? എന്തുവരും? എന്തുവരും? ദ്വിതീയ വരും. ഇപ്പൊ തന്നെ കാണാൻ, തന്നെ കാണുക, പിന്നെ കാണാതിരിക്കുക. തന്നെ കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്നു ആര്? കൃഷ്ണൻ. അപ്പൊ ആത്മനഹ ദർശനം എന്ന് വെച്ചാൽ തന്നെ കാണുക. അപ്പോ ആര് കാണാൻ പാടില്ല? ഏന കർത്തൃതൃതീയ. കർത്താവിൽ തൃതീയ പറഞ്ഞിരിക്കുകയാണ്. മറ്റേയാള് എന്നെ കാണാൻ പാടില്ല. അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? യത് കർത്തൃകസ്യ. യത് കർത്തൃകെന്ന് വെച്ചാൽ ഇവിടെ ആരാണ് കർത്താവ്? മാതാ. മാതൃകർത്തൃകമായ എന്റെ ദർശനത്തിന്റെ അഭാവത്തെ ഞാൻ ഇച്ഛിക്കുന്നു. മനസ്സിലായോ? എന്നുവെച്ചാൽ അമ്മ എന്നെ കാണരുതെന്ന് കൃഷ്ണൻ ഇച്ഛിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏനെന്നുള്ള കർത്തരി തൃതിയുടെ അർത്ഥമാണ് യത് കർത്തൃകസ്യ. ആത്മനഹ എന്ന് പറയുന്ന അധ്യാപിച്ചിരിക്കുകയാണ്. അവിടെ ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നു. അവിടെ ഉള്ളതല്ല. അദർശനം എന്ന് പറയുന്നത് ആരുടെ അദർശനം? ആത്മനഹ. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. തന്റെ അദർശനം എന്നുവെച്ചാൽ തന്നെ കാണരുത്. തന്നെ കാണരുതെന്ന് പറഞ്ഞാൽ താൻ എന്താവും? തന്നെ കാണരുതെന്ന് പറയുമ്പോൾ താൻ ആരായി? ദർശനത്തിന്റെ കർമ്മം. തന്റെ ദർശനത്തിന്റെ അഭാവം എന്നല്ല എന്ന് ഞാൻ പറഞ്ഞത് മലയാളത്തില്. തന്നെ ദർശിക്കരുത്. എന്താണ് യത് കർത്തൃകസ്യ ആത്മനസ്യ ദർശനം? എന്നാണ് എന്നാണ് അങ്ങനെയാണ്. അപ്പോ യത് കർത്തൃക എന്ന് വന്നത് ഏന എന്നുള്ള കർത്തരിതൃതിയുടെ അർത്ഥം. ദർശനം എന്ന് പറയുന്നത് ഇവിടെ അധ്യാപരിച്ചത് അല്ല, ആത്മനാന്ന് പറയുന്നത്. ദർശനം എന്ന് പറയുന്നത് അദർശനം എന്നുണ്ട് അവിടെ അതിന്റെ. അപ്പോ അദർശനം എന്ന് പറഞ്ഞാൽ ദർശനത്തിന്റെ അഭാവം, ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. അവിടെ പറയുന്നു ഇവിടെ കർമ്മമാണ്. എന്താണ് ആത്മദർശനം? അപ്പൊ കർമ്മത്തിൽ ഏത് വരണം? ദ്വിതീയാണ് വരേണ്ടത് നിയമം അനുസരിച്ച്. പക്ഷെ കർത്തരി തൃതീയ കർമ്മണി ഷഷ്ടി എന്നൊക്കെ പറഞ്ഞാല് നമ്മളിനി ഷഷ്ടിയിൽ പഠിക്കും അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് കർമ്മത്തിൽ ദ്വിതീയ വരാൻ പാടുള്ളു. പക്ഷേ കർത്തൃകർമ്മണോഹോ കൃതി ഉഭയപ്രാപ്തി കർമ്മണി, രണ്ട് സൂത്രങ്ങളിനി പഠിക്കും. അതനുസരിച്ചിട്ട് കർമ്മത്തിൽ ഷഷ്ടി വരും. പക്ഷേ സംഗതി കർമ്മമാണ്, പക്ഷെ ദ്വിതീയയ്ക്ക് പേരം എന്ത് വരും? ഷഷ്ടി വരും. അതുകൊണ്ട് ഇതിനെ പറയുന്നത് കർമ്മണി ഷഷ്ടി, ഏനെ പറയുന്നത് കർത്തരി തൃതീയ. അങ്ങനെ കർമ്മമാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് കർമ്മമാണെങ്കിൽ ദ്വിതീയ വരാൻ പാടുള്ളൂ. പക്ഷെ കർമ്മത്തിൽ ഷഷ്ടി വരാം. ആത്മനെന്ന് പറയുന്നത് കർമ്മമാണ് എന്ന് പറഞ്ഞു. കർമ്മമാണെങ്കിൽ ദ്വിതീയാണ്, പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? കർമ്മത്തിൽ ഷഷ്ടി വന്നു. ആത്മനദർശനം ജഗത സൃഷ്ടി ഉദാഹരണം പറയും. ജഗത്തിന്റെ സൃഷ്ടി, സൃഷ്ടിയുടെ കർമ്മമാണെന്ത്? ജഗത്ത്. പക്ഷെ അവിടെ എന്ത് വരും? ഷഷ്ടി വരും. ഇപ്പൊ കർമ്മത്തിൽ ഷഷ്ടിയും വരും. അതിനുദാഹരണം ആണ് സൂത്രം ഇനി പഠിക്കും. പറയുന്നു യത് കർത്തൃകസ്യ ആത്മനഃ ദർശനം അഭാവം. ആത്മന എന്ന് പറയുന്ന അധ്യാഹരിച്ചാണ്. യത് കർത്തൃക എന്ന് പറയുന്ന ഏനയുടെ അർത്ഥമാണ്. അപ്പൊ ഇവിടെ കർത്താവായി വരുന്നവരാണ് മാതാവാണോ കൃഷ്ണനാണോ? മാതാ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് മാതാവായി? അതെ തന്നെ. അതുകൊണ്ട് അത് മാതാവെന്നങ്ങനെ ദർശനത്തിന്റെ കർത്താവ്. കാരണം കാണുന്നത് ആരാണ്? മാതാവാണ്. ആ ദർശനത്തിന്റെ അഭാവം ഇച്ഛിക്കുന്ന ആരാണ്? കൃഷ്ണൻ. അപ്പൊ ഇച്ഛിക്കുന്നതിന്റെ കർത്താവാണ് കൃഷ്ണൻ, ദർശനത്തിന്റെ കർത്താവ്. അപ്പൊ അമ്മ ആണ് ദർശിക്കേണ്ടത്, അത് സംഭവിക്കുന്നില്ല. അപ്പൊ ദർശന കർത്താവായി മാതാവ്. അപ്പൊ അവിടെ യത് കർത്തൃസ്യ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തു? ദർശനത്തിന്റെ കർത്താവാണ്. കർത്താവിൽ എന്ത് വരണം? അപ്പൊ ഇവിടെയോ ഇത് കർത്തരി ഷഷ്ടി, കർത്താവിൽ ഷഷ്ടി വന്നിരിക്കുകയാണ്. യത് കർത്തൃകസ്യ ദർശനം എന്നാണ്. കർത്താവിൽ ഷഷ്ടി വന്നു, മറ്റൊരിടത്ത് കർമ്മണിയിൽ ഷഷ്ടി വന്നു. എന്നാ ഇത് കർത്താവാണ്. കർത്താവായതുകൊണ്ട് പ്രഥമ അല്ലെങ്കിൽ തൃതീയ വരേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്തു? ഷഷ്ടി വന്നു. യത് കർത്തൃകസ്യ ആത്മന ദർശനസ്യ അഭാവം ഇച്ഛതി, ആരിച്ചിരിക്കുന്നു. അപ്പൊ യത് കർത്തൃകസ്യ എന്നുവെച്ചാ മാതൃ കർത്തൃകസ്യ ആത്മനഃ ദർശനസ്യ ആത്മനഃ തന്റെ കൃഷ്ണന്റെ. യ യത് കർത്തൃകസ്യ എന്ന് പറയുന്നത് ഏതിനോട് അന്വയിക്കും? ആ ദർശനം എന്ന് പറയുന്നത് അന്വയിക്കുന്നു, ദർശനത്തിന്റെ കർത്താവ്. അതിന്റെ കർമ്മമായിട്ട് ഏതിനെ അന്വയിക്കും? ആത്മനഹ എന്നുള്ളതിനെ അന്വയിക്കും. അത് അവിടെ അർത്ഥം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അമ്മ തന്നെ കാണരുത് എന്ന് ഇച്ഛിക്കുന്നു, ദർശനസ്യ ഭവിച്ചതി തത് അപാദാനം സ്യാദ്. തതെന്ന് പറയുന്നതിനോട് അന്വയിക്കും യത് കർത്തൃകം തത്. എന്ത് യത് കർത്തൃകം? എന്തായി യത് കർത്തൃകം? ദർശനം. യത് കർത്തൃകമായി ദർശനം. അതില് അയ്യത്തിനോട് അന്വയിക്കും എന്ത് വരും? തത്. യത് കർത്തൃകത്തിൽ അയ്യത്തിനോട് അന്വയിക്കുന്നതാണ് തത് അപാദാനം സ്യാദ്, അത് അപാദാനം ആകുന്നു എന്നാണ്. ഇവിടെ ഏന അദർശനം എന്നൊന്നും യത് കർത്തൃകസ്യ അദർശനം എന്നും വന്നു. അവിടെ ഏന എന്നുള്ളത് അദർശനം അദർശനം ദർശനത്തെ എടുക്കുക. ദർശനത്തോട് അന്വയിച്ചപ്പോ തൃതീയ വന്നു. ആ ഏന എന്ന് പറയുന്നത് തന്നെ ഇവിടെ യത് കർത്തൃകസ്യാന്ന് ദർശനത്തോടെ അന്വയിച്ചപ്പോൾ ഷഷ്ടി വന്നു. സൂത്രത്തിൽ ഏന അത് കർത്താവാണല്ലോ, തൃതീയ വന്നു. വൃത്തിയിൽ യത് കർത്തൃക അത് അതേ കർത്താവിന് ഇവിടെ ഷഷ്ടി വന്നു. അതെന്താ അങ്ങനെ വരാൻ കാരണം? അല്ല, അത് ദർശനം ദർശനം അദർശനം. അദർശനം എന്ന് പറയുന്നത് തോടെ ഭാഗമായിട്ട് ദർശനം ഉണ്ടല്ലോ. അത് കാരണം മാതാ സംബന്ധമായ ദർശനം എന്ന് മാത്രമാണ് വിവക്ഷ. അല്ല, കർത്താവിൽ സൃഷ്ടി വന്നിരിക്കുകയാണ്. അതിന് കാരണം ആത്മനഹ എന്ന് പറയുന്ന ശബ്ദം അവിടെ അധ്യാഹരിച്ചാണ്. സൂത്രത്തിൽ അങ്ങനെ ഒന്നില്ല, ആത്മനഹ എന്ന് പറയുന്ന ശബ്ദമില്ല. അപ്പോ എന്താണ് അവിടെ തൃതീയ വന്നു. ആത്മന ശബ്ദത്തോട് അന്വയിച്ചുകൊണ്ടാണ് എന്ത് അവിടെ യത് കർത്തൃകസ്യ എന്ന് പറയുന്ന ഷഷ്ടി വന്നു. അതിനൊരു സൂത്രം നമ്മളിന് പഠിക്കും, ഉഭയപ്രാപ്തവും കർമ്മണി കർമ്മണ്യേവ നിയമം വരുന്നുകൊണ്ടാണ് അവിടെ ഷഷ്ടി കർത്തരിയിൽ അവിടെ തൃതീയ വന്നത് ഏന എന്നുള്ളത്. ഇനി പഠിക്കുന്ന കാര്യമാണ് ഇവിടെ കർത്തൃദിവസ. അപ്പോൾ ഇവിടെ വിഭക്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിപ്പോൾ ഏത് ഷഷ്ടിയാണ് ഇവിടെ ഏന എന്ന് പറയുന്നത് തൃതീയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതുകൊണ്ടുള്ള പ്രയോജനം വരുന്ന എന്താണ്? ആ കാരകത്തെ തിരിച്ചറിയുക. ആ വാക്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കർത്താവാണോ അത് കർമ്മമാണോ എന്നറിഞ്ഞാലേ വാക്യത്തിൻ്റെ അർത്ഥം കിട്ടത്തുള്ളൂ. അപ്പം ഈ വാക്യത്തിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ ദർശനത്തിൻ്റെ കർത്താവാരെന്നറിയണം. അത് ഏന ആയാലും ശരി യത് കർത്തൃകമായാലും ശരി അദർശനം എന്ന് പറയുന്ന ശബ്ദം അവിടെ വന്നു. അതിനോട് അന്വയിച്ചപ്പോ എന്ത് ചെയ്തു? ഷഷ്ടി വന്നു. ആത്മന അദർശനം അല്ല, സോറി, ആത്മന എന്ന് പറയാൻ പറ്റില്ല. ഏന എന്ന് പറയുന്ന അവിടെ കർത്താവ് വന്നു അല്ലേ. ആത്മന എന്ന് പറയുന്ന വേറെ ആളാണ്. ആര്? കൃഷ്ണനാണ്. ഏനയല്ല. ഏന എന്ന് പറയുന്ന ആര്? മാതാവ്. രണ്ടുപേരാണ്, രണ്ടു ഒരാളല്ല. ആ രണ്ടിനെയും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? വൃത്തിയിൽ ഏന എന്ന് പറയുന്ന കർത്താവിനെ യത് കർത്തൃകമാക്കി ഇനി ആരാണ് ഒളിച്ചിരിക്കുന്നത്? അയാളെ കാണിക്കാൻ വേണ്ടി ആത്മന. അത് ആത്മന എന്നുള്ള ശബ്ദം എന്താ പ്രയോഗിക്കാൻ കാരണം? ഇച്ഛതി എന്ന് വന്നു. ആത്മന അദർശനം ഇച്ഛതി. രണ്ട് കർത്താവുണ്ട്. അതെ, അതിനു വേണ്ടിട്ട് ക്രിയയുണ്ട്. യത് കർത്തൃകസ്യ എന്ന് വന്നു. അവിടെ ദർശന കർത്താവായി അമ്മ, ഇച്ഛാകർത്താവായി താൻ കൃഷ്ണൻ. അപ്പൊ അതെല്ലാം ഈ വിഭക്തിയിലൂടെ കാരകം ഏതാണെന്ന് തിരിച്ചറിഞ്ഞാലേ അർത്ഥം നമുക്ക് വ്യക്തമാകും. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെ അർത്ഥം മനസ്സിലാവും? അപ്പോൾ പലയിടത്തും ഇങ്ങനെ കർത്തരി ഷഷ്ടി, കർത്തരി തൃതീയ, കർമ്മണി ഷഷ്ടി എന്നെല്ലാം പറയുമ്പോൾ അതനുസരിച്ച് അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരും. അത് ആ രണ്ട് സൂത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ആ പറയാം, കുഴപ്പമെന്താ? ഏതാന്നും പറയാം. സ്ത്രീ എന്നുള്ള ഉപേക്ഷയിൽ ഇത് പൊതുവായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിലല്ലേ വന്ന് മാതാവ്, പുരുഷനും ആകാം. അതുകൊണ്ട് പൊതുവായി പറഞ്ഞെന്ത്? ഏന. ഏയാന്ന് പറഞ്ഞാൽ ശരിയാ. അങ്ങനെ, പക്ഷെ ഇതിൽ ഒരു കാര്യമുള്ളത്, അങ്ങനെ ഒളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്താണ്, ഒരു വ്യവധാനം വേണം. അത് ആഗ്രഹിക്കുകയാണ് ഒളിക്കാൻ, നടക്കണമെന്നില്ല. കൃഷ്ണന് അവസാനം പിടിച്ചു കെട്ടി അടിയും കൊടുത്തെന്നിരിക്കും. യശോദ, അതാണ് വ്യവധാനേ സതി യത് കർത്തൃകസ്യ ആത്മന ദർശനസ്യ അഭാവിച്ചതി തത് അപാദാനം സ്യാത് മാതുഹു നിലീയത്തെ കൃഷ്ണ. ആ അന്തർദ്ധത്തെ എന്നുള്ള ക്രിയയാണ് നേരത്തെ ചോദിച്ചല്ലേ. അന്തർദ്ധാനം കാശികയിൽ ഉപയോഗിച്ചിരിക്കുന്നു, മറയുക എന്നുള്ളതിന്. മറയുന്നു, അന്തർദ്ധത്തെ അന്തർദ്ധാനം ചെയ്യുന്നു എന്നുള്ള അർത്ഥം. നിലീയത എന്നല്ല, ഇത് ലീഞ്ഞ് എന്നുള്ള ധാതുവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലീങ് വിശ്ലേഷണെ ലീയത്തെ അങ്ങനെ അന്തർദ്ധത്തെ എന്ന് ഉപയോഗിക്കാം. അങ്ങനെയാണ് കാശി കൊടുത്തിരിക്കുന്നത്. മാതുഹ നിലീയതേ കൃഷ്ണ. അന്തർദ്ധോക്യം അന്തർധാനം എന്ന് പറഞ്ഞു. ചോരാൻ നദക്ഷതേ, ഇത് സാറിന് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കള്ളൻ രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ എന്താണ്, കള്ളൻ മുറിക്കകത്ത് കയറി സേഫ് കുത്തി തുറക്കുകയാണ്. സാറിന് ഗതി എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? എന്ത് ചെയ്യും? കണ്ണടച്ച് കളയും. എന്തെങ്കിൽ ജീവനും കൂടെ പോകും. ഇനി മുറിക്കാത്തവൻ കയറി സേഫ് കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. ആ സന്ദർഭത്തിലാണ് ചോരാൻ നദക്ഷതേ. ഇവിടെ ഒളിക്കുന്നൊന്നുമില്ല, പിന്നെയോ അവൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ചോര അങ്ങോട്ട് നോക്കാൻ എന്തോ പോകുന്നു, പോട്ടെ ജീവൻ ജീവൻ തിരിച്ചു കിട്ടിയാതെ. ചോരനെ കാണാനേ ആഗ്രഹിക്കുന്നില്ല. രാമ ചോരാൻ നദക്ഷതേ. ഇവിടെ ഒളിക്കുന്ന പ്രശ്നമേ ഇല്ല. അണങ്ങി കഴിഞ്ഞാൽ കള്ളൻ അറിയും, അവൻ തലയ്ക്ക് അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബുദ്ധിയുള്ളവനാണെങ്കിൽ പിന്നെ എന്തായാലും ഇത്രയായി, ജീവൻ കളയാൻ നോക്കത്തില്ല. അവിടെയാണ് ഇവിടെ പറയുന്നത്, എന്താ ഇവിടെ ഒളിക്കുന്നില്ല, അന്തർദ്ധാനമില്ല. അതാണ് അന്തർധി വേണം. എന്നാലേ ഇവിടെ എന്താണ്, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഏന അദർശനം ഇച്ഛതി. ഇവിടെ ആരാണ് ഏനാന്നുള്ളതുകൊണ്ട് ആരെ എടുക്കും? ചോരൻ. കള്ളനിൽ നിന്ന് ഒളിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ല രാമനിൽ നിന്നാണോ ഒളിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ആര്? രാമൻ. അപ്പോ ഏന യത് കർത്തൃസ്യ ആത്മനഃ ദർശനസ്യ അഭാവം ഇച്ഛതി. ഇവിടെ ആത്മാ ആരാണ്? രാമൻ. ആത്മനഃ ദർശനസ്യ അഭാവം ഇച്ഛതി ആരാ ഇച്ഛിക്കുന്നത്? യത് കർത്തൃസ്യ എന്ന് പറഞ്ഞാൽ ആര്? ചോരൻ. അപ്പൊ ചോരാത് എന്നാ ദക്ഷതയെന്ന് പ്രയോഗിക്കാൻ പാടില്ല, യോഗദാനൊന്നുമില്ലെങ്കിൽ. അല്ല, ഇനി കള്ളൻ തുറക്കുന്ന കണ്ടുകൊണ്ട് അയാൾ ചാടി കട്ടിന്റെ അടിയിൽ പോവേണമെങ്കിൽ അപ്പൊ പറയാം എന്താണ്? ചോരാത് ദിദിക്ഷതേ രാമ. അപ്പൊ അയാൾ ഒളിച്ചു, അങ്ങനെ വന്നാൽ. അല്ലെങ്കിലാണ് അവിടെ തന്നെ കിടക്കുകയാണ്, കണ്ണ് മാത്രമേ അടയ്ക്കുന്നുള്ളൂവെങ്കിൽ ചോരാൻ ദിദിക്ഷതേ. ഇതെല്ലാം സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. ദർശന ഇച്ഛ ദിദിക്ഷ, ദ്രഷ്ടും ഇച്ഛ ദിദിക്ഷ, സന്നദ്ധം. ഇച്ഛതി ഗ്രഹണം കിം അദർശന ഇച്ഛായാം സത്യാം സത്യവിദർശന യഥാസ്യം പറയുന്നു. കാണരുതെന്ന് ആഗ്രഹിക്കുന്നു, അതാണ് നേരത്തെ പറഞ്ഞത്. കൃഷ്ണൻ അമ്മ കാണണ്ട എന്ന് വിചാരിച്ചു, മോഷണം അറിഞ്ഞു, തന്നെ കണ്ട് പിടിച്ച് പിടിച്ചാ ശിക്ഷിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഒളിച്ചിട്ടും എന്ത് ചെയ്തു? അമ്മ കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിച്ചാലും ഫലം ഇത് തന്നെ, മാധു നിലീയതേ കൃഷ്ണ എന്നാണ്. ആഗ്രഹം സഫലമായാലും എന്തായാലും എന്ത് വരും? അദർശനം ആണ് ആഗ്രഹിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ദർശനം. അതിലൂടെ പറയുന്ന അദർശന ഇച്ഛായാം സത്യാം, വാസ്തവത്തിൽ അദർശന ഇച്ഛയാണ് ഉണ്ടായിരുന്നത്. സത്യവിദർശനേ ദർശനം സംഭവിച്ചാലും യഥാസ്യാത് മുമ്പ് പറഞ്ഞു തന്നെ സംഭവിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മാധു നിലീയതേ കൃഷ്ണ, അത് എന്ന ഉദാഹരണം. എന്ന് പറഞ്ഞാൽ ദേവദത്താത് യജ്ഞദത്തോ നിലീയത, ഇതെല്ലാ പുസ്തകങ്ങളിലും ഇല്ല. ഇങ്ങനെ ഒരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. ഉണ്ടോ? യഥാസ്യാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കുന്നു വെച്ചാൽ വേറെ ഉദാഹരണത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഈ ഒരു ഉദാഹരണം കണ്ടുകഴിഞ്ഞാൽ തന്നെ അടുത്തൊരു ഉദാഹരണം കൊടുത്തത്. ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ച ആളിനെ കണ്ടോ കണ്ടില്ലേ എന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവൂ? ഇല്ല. അതുകൊണ്ടാണ് സിദ്ധാന്തമതിയിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു പാഠമില്ല, അതിന്റെ ആവശ്യമില്ല. നേരത്തെ അതുപോലെ ഒരു ഉദാഹരണം വന്നല്ലോ. എവിടെയാണ്? കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സ്ഥലത്ത് വന്നു പറഞ്ഞായിരുന്നല്ലോ. ആവശ്യമില്ലാത്ത ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പറഞ്ഞല്ലേ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത് ആവശ്യമില്ലാത്തതാണെന്ന്. കഴിഞ്ഞ ദിവസം അതിന്റെ മുമ്പിലോ പറഞ്ഞത്? എല്ലായിടത്തും അങ്ങനെ ഒരു പാഠം ഇല്ല എന്ന് പറഞ്ഞു. ഓദനം ഭുഞ്ചാനഹ വിഷം. അവിടെ ഓദനം ഭുഞ്ചാനെന്ന് വെച്ച് വിശേഷണം ഇല്ല. പക്ഷെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക വിഷം കഴിക്കുന്നതിനല്ല ഉദാഹരണം. പിന്നെയോ വിഷം ബലം പ്രയോഗിച്ച് കൊടുക്കുന്നിടത്തെ ഉദാഹരണം വരും. അപ്പം ഓദനം ഭുഞ്ചാന വിഷം ഭുങ്തേ എന്ന് പറഞ്ഞാൽ ഓദനത്തിൽ വിഷം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ദേഷ്യം വരത്തില്ല, അയാൾ അറിയുന്നില്ല. പാൽപ്പായസം കുടിക്കുകയാണ്, അതും ആവശ്യമില്ലാത്തതാണ്, ഇതും ആവശ്യമില്ലാത്തതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ദേവദത്താത് യജ്ഞതത്വോ നിലീയതേ. ദേവദത്തനിൽ നിന്നും യജ്ഞതത്വം ഒളിക്കുന്നു, പക്ഷെ കണ്ടുപിടിച്ചു അല്ലേ? ഭഗവാനെ കണ്ടുപിടിച്ചോണ്ടല്ലേ പിടിച്ചുകൊണ്ട് കെട്ടിയിട്ടത്, അടിയും കൊടുത്ത്. എത്ര തവണ കണ്ടുപിടിച്ചിരിക്കുന്നു, ഒളിച്ചപ്പോഴെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴല്ലേ വിശ്വരൂപമെല്ലാം വാക്യത്തിൽ കാണിച്ചു കൊടുത്ത്, മണ്ണ് തിന്നപ്പോൾ തൈര് മോഷ്ടിച്ചപ്പോഴെല്ലാം കണ്ടുപിടിച്ച് അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് യോജിക്കുന്ന ഉദാഹരണം. എന്താണ്? മാധു നിലയതേ കൃഷ്ണൻ ആഗ്രഹിക്കുന്നു, പക്ഷെ കണ്ടുപിടിച്ചു, തല്ലും കിട്ടി. അടുത്ത് ആഖ്യാത ഉപയോഗേ നിയമപൂർവക വിദ്യാ സ്വീകാരേ വക്താ പ്രാക് സംഞഃ സ്യാത് ഉപാധ്യായാത് അധീതേ ഉപയോഗേ കിം നടസ്യ ഗാഥാം ശൃണോതി. ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിയമപൂർവക വിദ്യാ സ്വീകാരം. വിധിപ്രകാരം വിദ്യയെ സ്വീകരിക്കുക. വിധിപ്രകാരം വിദ്യയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപനയനം ചെയ്യേണ്ട സമയത്ത് ചെയ്ത്, അത് ഏറ്റവും മുഖ്യം. ചെയ്തിട്ട് വേദ അധ്യയനം ചെയ്യുക, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപനയനം പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിയമങ്ങളൊക്കെ അനുസരിച്ച് വിദ്യ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്നിടത്ത് വക്താ പ്രാക് സംന്യാസ്യ. വക്താവ് ആചാര്യൻ അല്ലെങ്കിൽ ഉപാധ്യായൻ എന്തുവരും? അപാദാന സംന്യ വരും. അവിടെ എന്തുവരും? പഞ്ചമി. സ്വീകാരം സ്വീകരണം എല്ലാം ഒരിടത്ത് ഖഞ്ച് പ്രത്യയം വരുന്നു, ഒരിടത്ത് ലുട്ട് പ്രത്യയം വരുന്നു. അതെല്ലാം നമ്മൾ കൃതന്ധത്തിൽ പഠിക്കും, ഭാവാർത്ഥം. പക്ഷെ അതൊക്കെ വേറെ അർത്ഥങ്ങളിലും പറയാം. കർണാധികരണയോസ്ച എന്നൊക്കെ പറയുമ്പം അർത്ഥത്തിന് വ്യത്യാസം വരും. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം. അപ്പൊ ഇവിടെ ആഖ്യാത ഉപയോഗേ, ആഖ്യാത അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഭക്ത ആഖ്യാനം ചെയ്യുന്ന ആൾ, അതാണ് വക്താവ്. വക്താവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാധ്യായൻ ആണ് വക്താവ്. എപ്പോഴും വിദ്യ ഉപദേശിക്കുന്ന ആളാണ് വക്താവ്, ആഖ്യാതാവെന്നും പറയാം. ആ വക്താവിന് അപാദാന സംജ്ഞ വരുന്നു, പഞ്ചമി വരുന്നു. ഉപാധ്യായാത് അധീതേ ആര്? മാണവക. ഉപാധ്യായ അധീതേ, ഉപാധ്യായനിൽ അപാദാന സംജ്ഞ വന്നു, പഞ്ചമി വന്നു. ഉപയോഗിക്കും. അപ്പൊ ഇവിടെ വിദ്യ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന വേദാധ്യയനത്തെയാണ്. അപ്പോൾ ഒരാള് ഓരോ വിദ്യയെ സ്വീകരിക്കുന്നതിന് അതിൻ്റെതായ നിയമങ്ങൾ കാണും. അത് വേദാധ്യയനം സംബന്ധിച്ചിടത്തോളമുള്ള നിയമമാണ് ഉപനയനം എന്ന് പറയുന്നത്. ഉപനയനം ചെയ്ത് വേദം അധ്യയനിക്കുക, അതാണ് അവിടെ നിയമം എന്ന് പറയുന്നത്. വേറെ ഒരു വിദ്യയാണെങ്കിൽ അത് സൈക്കിള് പഠിക്കുകയാണെങ്കിൽ അത് വേദമാകാം. അതിൻ്റെ നിയമം എന്തോ അത്. ഇവിടെ എന്താണ്? നടസ്യ ഗാഥാം ശൃണോതി, ഗാഥാം ശൃണോതി, ഇതാണ് ഇവിടുത്തെ വിദ്യാസ്വീകാരം. അവിടെ ഒരു വിദ്യ സ്വീകരിക്കുകയാണല്ലോ. എന്നുവെച്ചാൽ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു, മതപ്രഭാഷണം. ഗതാംശം നോതിയെന്ന് വെച്ചാൽ മതപ്രഭാഷണം. പ്രഭാഷണം നടത്തുന്ന ആര്? നടൻ. നല്ല വാക് സാമർഥ്യമൊക്കെ ഉപയോഗിച്ച് അഭിനയിച്ചൊക്കെ ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിച്ച്. അപ്പൊ അവിടെ എന്താണ്, വിദ്യാസ്വീകാരമുണ്ട്, പക്ഷെ നിയമപൂർവമല്ല. ഇയാൾ മതപ്രഭാഷണം നടത്തുകയാണ് സ്റ്റേജിൽ നിന്നുകൊണ്ട്. അവിടെ പഞ്ചമി വേണ്ട, അവാദാനവും വേണ്ട. വിനയോ നടസ്യ മതപ്രഭാഷകസ്യ പ്രഭാഷണം ശൃണോതി എന്ന് പറഞ്ഞാൽ മതി. മതപ്രഭാഷക പ്രഭാഷണം ശൃണോതി എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് നടസ്യ ഗാഥാം ശൃണോതി, നടന്റെ ഗാഥ കേൾക്കുന്നു. ഗാഥ എന്ന് പറയുന്ന പാട്ടുപാടി കഥ പറയുന്നതിനാണ്. ഗാഥസത്താവെന്നും പറയാം. അവിടെയൊന്നും പഞ്ചമി ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. കഥ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഞ്ചമിയുടെ ആവശ്യം ഇല്ല. സൂക്ഷിച്ചു വേണം അത് പ്രയോഗിക്കാം. ഉപയോഗം എന്ന് വെച്ചാൽ നിയമപൂർവകമായി വിദ്യ സ്വീകരിക്കുക. അതിന്റെ അർത്ഥം ഇവിടെ എല്ലായിടത്തും ഇതല്ല അർത്ഥം. ഇവിടെ അത് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. നടസ്യഗാഥാ ശൃണോതി നടത്ത് നിയമപൂർവകമായി വിദ്യ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചമി ഇല്ല. പിന്നെ എന്തു വന്നവിടെ? ഷഷ്ഠി. അത് പാഠം ഇതായിരിക്കണം, മതപ്രഭാഷണം ആയിരിക്കരുത്. അതൊന്നും പ്രശ്നമില്ല. വിദ്യ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതീത എന്ന് പറയുന്ന പോലെ ധാതുവിനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ. വിദ്യാസ്വീകാരം, വിദ്യാം സ്വീകരോതീന്നും മതി. എന്തായാലും ശരി, ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? മതപ്രഭാഷണം ആയിരിക്കരുത്, അത്രേ ഉള്ളൂ. നമ്മൾ സ്റ്റേജ് കയറി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഇനി നമ്മുടെ പഞ്ചമി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ അത് മതപ്രഭാഷണമല്ല. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. നിയമപൂർവ്വ വിദ്യാസ്വീകാരമാണ്. അപ്പോ നിയമപൂർവ്വം എന്ന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചാണ്. ഉപയോഗത്തിനും ഭാഷ്യകാരന്റെ വ്യാഖ്യാനമാണ് അങ്ങനെ. ജനി കർത്തുഹു പ്രകൃതി പറയുന്നു. ഇവിടെ ജനി കർത്തുഹു, ജനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജന്മം എന്നാണ് അർത്ഥം. അപ്പൊ ജനി കർത്താവ് എന്ന് പറയുന്ന ആരായിരിക്കും? അങ്ങനെ ആ എന്ന് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ അല്ല. അങ്ങനെ തോന്നും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചത്. ഘടോ ജായത്തെ എന്ന് പറയുന്നു. ഘടോ ജായത്തെ, ജനനക്രിയ എവിടെയാ സംഭവിക്കുന്നത്? ഇപ്പൊ ജനി കർത്താവാരായി, കർത്താവാരായി, അതാ ഞാൻ ചോദിക്കുന്ന ആരായെന്ന്. ഘടോ ജായത്തെ എന്ന് പറയുന്നു. ഘടോ ജായത്തെ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഘടം ഉണ്ടാകുന്നു, ജായത എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു. അപ്പോ കുലാലാണോ ജനിച്ചത്? ജനനക്രിയ എവിടെ സംഭവിച്ചു? അതാണ് ജനനകർത്താവ് എന്ന് പറയുന്നത്. ഘടം ജനിച്ചു എന്ന് പറഞ്ഞാൽ കുലാലം ജനിച്ചു എന്നർത്ഥം പറയൂ. പറ്റുമോ? പിന്നെ കുലാലം ജനിച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ആ കുലാലോ ജായത എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് പറയണം? കുലാലിനെ ഘടകർത്ത എന്ന് പറയണം. ഘടത്തിൽ സംഭവിക്കുന്ന ജനനക്രിയക്ക് വേറൊരു കർത്താവ്. കുലാലനവിടെ എന്ത് കാരണമാവും? നിമിത്ത കാരണം, കേവലം നിമിത്തമാവും. അപ്പൊ ഇവിടെ അതല്ല, ജനി കർത്തു എന്ന് പറഞ്ഞാൽ ഏതാണോ ജനിക്കുന്നത് അതിൽ സംഭവിക്കുന്ന ക്രിയയാണെന്ത്? ജനനക്രിയ. അതിന്റെ കർത്താവ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ക്രിയ ഏതിലാ സംഭവിക്കുന്നത് അതാണ് കർത്താവ് അല്ലേ? ക്രിയ ബാലഹ ഗ്രാമം ഗച്ഛതി, അവിടെ ആരാണ് കർത്താവ്? എന്തുകൊണ്ട് ബാലനാണ് സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് അവിടെ എന്റെ അർത്ഥം പറഞ്ഞ ജായമാനസ്യ എന്ന് പറഞ്ഞതാണ്. കർമ്മണിശാനച്ച് പഠിക്കും. അപ്പോൾ എന്താണ് ജായമാനം എന്ന് പറഞ്ഞാൽ? എന്താണ് ജനിക്കുന്നവൻ, ജനനം സംഭവിക്കുന്നവൻ, അതാണ് ജനികർത്താവ്. അതിന്റെ പ്രകൃതിക്ക്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹേതു എന്ന് പറഞ്ഞ് ഹേതു എന്ന് പറഞ്ഞ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ട അതിന്റെ ഉപാദാനം, ഉപാദാന കാരണം. അപാദാനം സ്യ, അതിനപാദാന സംജ്ഞ വരുന്നു. ഉദാഹരണം പറയുന്നു, ബ്രഹ്മണ പ്രജാഹ പ്രജായന്തേ. ഇവിടെ ജനനം എവിടെയാ സംഭവിക്കുന്നത്? എവിടെയാ സംഭവിക്കുന്നത്? പ്രജകളിൽ, പ്രജാഹ. അപ്പൊ ജനി കർത്താവ് ആരായി? പ്രജ. അതിന്റെ ഹേതു എന്ന് വെച്ചാൽ അതിന്റെ ഉപാദാനം ആരാണോ? പ്രജാപതി അല്ലെങ്കിൽ ബ്രഹ്മ, അല്ലെങ്കിൽ അദ്വൈത മതം അനുസരിച്ചാണെങ്കിൽ ബ്രഹ്മം. ഇത് പുരാണങ്ങളിലും മറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവിൽ നിന്ന് പ്രജകൾ ജനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹേതു എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് വ്യാഖ്യാനത്തിൽ പറയും. കാരണം ഹേതു എന്ന് പറഞ്ഞാൽ നിമിത്തം എന്നുള്ള അർത്ഥമേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ അതുപോരാ, എന്ത് വേണം? അപാദാനമല്ല, ഉപാദാനം. അപ്പോൾ ഇവിടെ ഉപാദാനം അപാദാനം എന്നാക്കണം. ജായമാനസ്യ ജായമാനസ്യ ഉപാദാനം അപാദാനം സ്യ എന്നാണ് അതിന്റെ ശരിക്കുള്ളത്. ഇതിന് ഭാഷ്യത്തിലുള്ള ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഗോമയാ വൃച്ഛിക ജായന്തേ. ഗോമയത്തിൽ നിന്നും വൃച്ഛിക ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത്, മഹാഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗോമയാ വൃച്ഛിക ജായന്തേ പ്രക്രാമന്തി എന്നാണ്. പ്രക്രാമന്തി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നിങ്ങോട്ട് വരുന്നു എന്നുള്ള അർത്ഥമാണ്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ഈ വരിക എന്ന് പറയുന്നതിന് പലതരത്തിലുള്ള അർത്ഥവും പറയാം അല്ലേ, പലതരത്തിലും അർത്ഥം പറയാം എന്ന് പറയും. അപ്പം ഭാഷ്യകാരൻ അവിടെ പറഞ്ഞിരിക്കുന്നത് മഹാഭാഷ്യകാരൻ പറഞ്ഞിരിക്കും എന്ന് അല്ല എന്ന് പറയുന്നില്ല. അതിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിന് വ്യാഖ്യാനം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നു. ഭാഷ്യകാരനും ഭാഷ്യകാരനെ തുടർന്ന് വരുന്ന കയ്യടനും മറ്റും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഈ ഉത്പത്തിയെ പലതരത്തിൽ പറയാമെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഭാഷ്യകാരൻ എന്താ പറഞ്ഞത്? അതിൽ നിന്ന് ഉണ്ടാവുന്നു എന്നാണ്, ചാണകത്തിൽ നിന്നുണ്ടാവുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഹേതു എന്ന് പറഞ്ഞത്. ഹേതു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഏത് വൃത്തി? കാശികാവൃത്തി. കാശികാവൃത്തി പറഞ്ഞിരിക്കുന്നത് ശൃംഖാ ശരാ ജായന്തേ. ശൃംഖത്തിൽ നിന്ന് ശരപ്പുല്ലുണ്ടാവുന്നു എന്നാണ്. ശരപ്പുല്ലെന്ന് പറയുന്ന ഒരു പുല്ല്, വലിയ ഒരു പുല്ല്, സാധാരണ ആറ്റിന്റെയൊക്കെ തീരത്ത് വളർന്നു നിൽക്കുന്ന ഒരു പുല്ലാണ് ശരപ്പുല്ല്. ശൃംഖത്തിൽ നിന്നുണ്ടാവുന്നു എന്നാണ് വൃത്തികാരൻ എന്ന് വെച്ചാൽ കാശികാവൃത്തി പറഞ്ഞു. ശൃംഗം എന്ന് പറഞ്ഞാല് അവിടെ പറഞ്ഞിരിക്കുന്ന ഇത് വച്ച് കൊമ്പം നടക്കണം. പക്ഷെ ശൃംഗത്തിന് വേറൊരർത്ഥം കൊണ്ട് എന്താണ്? അതെ, കൊടുമുടി. അതാണെങ്കിൽ ശരിയാണ്. മറ്റേ സാധനം ആറ്റിന്റെ തീരത്താണ് ഉണ്ടാകുന്നതെങ്കിലും വേണ്ടി വന്നാൽ അതാണ് ഉദ്ദേശം എന്ന് പറയാം. അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ അതിന് അവിടെ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഗോമയാദ് വൃശ്ചിക ജായന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോലോമ അവിലോമാഭ്യാം ദൂർവാ ജായന്തി എന്നും പറഞ്ഞിട്ടുണ്ട്. ഭാഷകാരനും പറഞ്ഞിട്ടുണ്ട്. ഗോലോമം എന്ന് പറഞ്ഞാൽ പശുവിന്റെ രോമം. അവിലോമം എന്ന് പറഞ്ഞാല് ചെമ്മരിയാടിന്റെ ലോമം. ഇന്ന് ദൂർവ എന്ന് പറഞ്ഞാൽ കറുക ഉണ്ടാകുന്നു എന്നാണ്. അതും പ്രശ്നമാണ്. ചെമ്മരിയാടിന്റെ രോഗത്ത് പൂജയ്ക്ക് എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഗണപതിക്ക് കൊണ്ട് കെട്ടി ഇങ്ങനെ ചേർത്തുന്ന സാധനം, മാല കെട്ടി ചേർത്തുന്ന കറുകപ്പുല്ല്. അപ്പൊ ഇത് ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഭാഷകാരൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത് പ്രക്രാമന്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ അത് പിന്നും ന്യായീകരിക്കുക. അങ്ങനെ അതെ, അത് കിടക്കുന്ന മണ്ണിൽ നിന്നിതിങ്ങനെ വരുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ശരിയാവും. പക്ഷെ പിന്നീട് വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നിടത്ത് ഈ അർത്ഥം പറയുന്നുണ്ട്. എന്താണ് അപാദാനം എന്ന് പറയുന്നു? ഉപാദാനമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാണ്. അതൊരു പക്ഷേ പറയാൻ കാരണം ഈ പുല്ല് രോമം പോലെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. പുല്ലിന്റെ തണ്ട് രോമം പോലെ നേരത്തതായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പറഞ്ഞത്. ശൃംഗാക്ഷരാഹ എന്ന് പറയുന്നതിന് ശൃംഗത്തിന് കൊടുമുടി നിർത്തം കൊടുത്താൽ മതി. പശുവിന്റെ ശൃംഗം എന്നെടുക്കണ്ട. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയോ പശുവിന്റെ ഒരു കൊമ്പ് കിടന്നു, പഴകി പഴകി കിടങ്ങി, അതിന്റെ അകത്ത് മണ്ണിരുന്ന് അതിൽ നിന്ന് എന്ത് ചെയ്തു, പുല്ല് വന്നപ്പോ ഉടഞ്ഞതാ ഈ ശൃംഗത്തിൽ നിന്നുണ്ടായതാണ് പുല്ല്. പണ്ടത്തെ സയന്റിസ്റ്റുകളല്ലേ, ഇന്നത്തെ സയന്റിസ്റ്റുകൾ അത് ചോദിച്ചാൽ ശരിയാവില്ല. അത് അങ്ങനെ എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ അപാദാനമെന്ന് വ്യാഖ്യാനിക്കണം. അതുകൊണ്ട് കാശികയിൽ ഹേതു എന്ന് വ്യാഖ്യാനിച്ച് ശരിയല്ല എന്ന് പറയുന്നു വ്യാഖ്യാതാക്കൾ. പറയുന്നത് ഹേതു എന്നല്ല ഇവിടെ അർത്ഥം പറയേണ്ടത്, അപാദാനം എന്ന് പറഞ്ഞാൽ പോയില്ലേ. അവിടെ അത് അപാദാനം മൃത്തല്ലേ വരിക? ഏത് ഉപാദാനം വരുന്നത് മൃത്തല്ലേ? ഉപാദാനമായിരിക്കുന്നത് ഇതെല്ലാം മൃത്തല്ലേ, ഈ പുല്ലും മൃത്തല്ലേ. ഇങ്ങനെയല്ല, ഘടം തന്നെ ഉപാദാനമായിട്ടെടുക്കും. ഘടം തന്നെ ഉപാദാനമായിട്ടെടുക്കും. അതിന്റെ ഉപാദാന കാരണമായിട്ട് ഘടം തന്നെയാണ്. അല്ല, അത് മൃത്തിനെ എടുക്കണം. മൃതഹ ഘടോ ജായതേ ജനികർത്തു, പ്രകൃതി എന്തായി? മൃത്തായി. അതെടുക്കണം. അവിടെ എന്തായാലും ശരി, നമ്മുടെ ഭാഷകാരൻ എന്തായാലും മറ്റൊന്നും ആലോചിക്കാതെ തന്നെ പറഞ്ഞു കാരണം കൂടാതെ കാര്യം ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് പറഞ്ഞത്. എന്താണ് അതിന്റെ കാരണമൊന്നും അവിടെ ഇല്ല, ഗോമയത്തിൽ നിന്നാണ് അത് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ വേറാർത്ഥം എന്ന് വെച്ചാൽ ഭാഷ്യങ്ങളിലും ഒക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ പിന്നെ അസത്കാര്യവാദം, സത്കാര്യവാദം, ശൂന്യവാദം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാതാക്കൾ. അങ്ങനെയൊക്കെ പഴയ വാദങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതൊക്കെയാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഇനി ബ്രഹ്മണ പ്രജാ പ്രജായന്തി എന്ന് പറഞ്ഞാൽ ശരിയല്ലെന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയും. അവിടെ ബ്രഹ്മണ എന്നെടുത്താൽ പോലെ വിനയോ മായോപാധികമായ ബ്രഹ്മം എന്നെടുക്കണം. ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, അതായത് ബ്രഹ്മാവിൽ നിന്നെല്ലാം ഒന്നും ഉണ്ടാകത്തില്ല, അങ്ങനെയും പറയുന്നുണ്ട്. എന്തായാലും സൂത്രത്തിന്റെ താല്പര്യം ഇതാണ്, ഉപാദാനത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുമ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഉപാദാനത്തിന് അപാദാന സംജ്ഞ വരും, പഞ്ചമി വരും. ഇത്രയും നമ്മൾ മനസ്സിലാക്കുക, ബാക്കിയെല്ലാം അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ജായമാനസ്യ ഹേതുരപാദാനം സ്യാത് ബ്രഹ്മണ പ്രജാ പ്രജായന്തേ ഭുവ പ്രഭവ ഭവനം ഭൂഹു ഭൂകർത്തു പ്രഭവ തഥാ. ഈ ജനി കർത്തു എന്ന് പറയുന്നതിൽ നിന്ന് കർത്തു എന്നുള്ള എന്തതിനെ ഇങ്ങോട്ടെടുത്തു, അതാണ് ഭൂകർത്തു എന്ന് പറഞ്ഞത്. അതൊരു സമസ്ത പദമാണ്. ശരിക്കും നിയമം അനുസരിച്ച് സമസ്ത പദത്തിൽ നിന്ന് ഒരു ഭാഗത്തെ മുറിച്ച് അടുത്ത സൂത്രത്തിൽ എടുക്കാൻ പാടില്ല. പക്ഷേ വ്യാകരണത്തിൽ പാടില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് പറയും ഏകദേശേ സ്വരിതത്വ പ്രതിജ്ഞാനാ, ഏകദേശത്തിൽ സ്വരിതം എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്വരിതേന അധികാരക എന്നുള്ള നിയമം അനുസരിച്ച് ആ കർത്തു എന്നുള്ളതിനെ മാത്രം താഴോട്ടെടുത്തിട്ട് പറഞ്ഞു എന്താണ് ഭുവഹ. ഭൂ എന്ന് പറഞ്ഞാൽ ഭവനം, ഭവിക്കുക എന്നർത്ഥം. ഭവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഭവിക്കുക, അതാണ് ഭൂ. നേരത്തെ പറഞ്ഞ ഉത്പത്തി ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതിന്റെ കർത്താവ് എന്നർത്ഥം. പ്രഭവ എന്ന് വെച്ചാൽ ഭൂകർത്തു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ജനി കർത്തു. അതിന്റെ പ്രഭവം എന്ന് വെച്ചാൽ പ്രഭവസ്ഥാനം, ഉത്പത്തി എന്ന് പറയാൻ പാടില്ല. പ്രഭവസ്ഥാനം എന്ന് വെച്ചാൽ പ്രകടമാകുന്ന സ്ഥാനം. ഒന്ന് പ്രകടമാകുമ്പോൾ പ്രകടമാകുന്ന സ്ഥാനത്തിന് എന്തുവരും, അപാദാന സംജ്ഞവരും പഞ്ചമിവരും. ഉദാഹരണത്തിലെ വ്യക്തമാണ് ഹിമവതോ ഗംഗ പ്രഭവതി. ഗംഗ ഹിമവാനിൽ നിന്ന് ഉത്പന്നമാകുന്നതല്ല, എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. അത് സ്വർഗത്തിലാണ് അതിന്റെ സ്ഥാനം. ബെൻ ഗംഗ എന്ന് കേട്ടിട്ടില്ലേ? ഹിമാലയത്ത് ഉത്പന്നമാകുന്നതാണോ? പക്ഷെ അവിടെ ഭഗീരഥന്റെ തപസ്സുകൊണ്ട് പ്രകടമായതാണ്. അങ്ങനെ വരുന്നിടത്ത് ഗംഗ പ്രഭവതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ പ്രകടമാകുന്നത്. അപ്പൊ ഇവിടെ ഭൂകർത്താവ് ആരാണ്? ഗംഗ. പ്രകടമാകുന്നതിന്റെ കർത്താവ്. അതിന്റെ എന്താണ് പ്രഭവം എന്ന് പറഞ്ഞാൽ പ്രകടസ്ഥാനം. അതാണ് എന്ത്? ഹിമവാൻ. അവിടെ എന്തുവരും? അപാദാന സംജ്ഞ വന്നു, പഞ്ചമി വന്നിട്ട് ഹിമവത ഗംഗ പ്രഭവതി. അത് അർത്ഥം പറയുന്നു തത്ര പ്രകാശതേ ഇത്യർത്ഥ. അവിടെ പ്രകാശിക്കുന്നു എന്ന് വെച്ചാൽ പ്രകടമാകുന്നു ഹിമവാനിൽ. അപ്പൊ നേരത്തെ പറഞ്ഞു ഇതുമാട്ടെ, നേരത്തെ പറഞ്ഞ് ശരിക്കുള്ള ഒരു സൃഷ്ടിയാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, പ്രകടമാകുകയാണ്. അതുകൊണ്ടാണ് ഗംഗയുടെ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ വരുന്നിടത്തെല്ലാം ഉപയോഗിക്കാം. ഭുവ പ്രഭവ ഭവനം ഭൂ ഭവിക്കുക എന്ന് പറഞ്ഞപ്പോ എന്തായി അർത്ഥം? പ്രകടമാകുക. അതിൽ ഭൂ കർത്തു എന്ന് പറഞ്ഞ ഏതായി? പ്രകടമാകുന്നത്. ഇവിടെ എന്താണ് അതിന്റെ പ്രഭവം എന്ന് പറഞ്ഞാൽ എന്തായി? എവിടെ നിന്നാണോ അത് സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് ഉദാഹരണം? തഥാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപാദാനം പഞ്ചമി വരുന്നു.